അസ്ഥി ധർമ്മീത്യനുമിതി കഥം ഭവതി വാഗഭി അസന്നികൃഷ്ടത്വാദസ്മിൻ പ്രത്യക്ഷം അനുമാനവത്. അസ്ഥി ധർമ്മീതി അനുമിതി കഥം ഭവതി. ധർമ്മി അസ്ഥി ഇതി അനുമിതി കഥം ഭവതി. ധർമ്മി ധർമ്മമുള്ളത് ധർമ്മി, ആ ധർമ്മി അസ്ഥി ഇതി ഉണ്ട് എന്ന കാര്യം എന്ന വിഷയത്തിൽ, ധർമ്മി ഉണ്ട് എന്നുള്ള ആ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ധർമ്മിയിൽ, ധർമ്മി എന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ധർമ്മിയെ സംബന്ധിച്ച് അനുമിതി കഥം ഭവതി, അനുമിതി കഥം ഭവതി എങ്ങനെ സംഭവിക്കുന്നു, ഭവതി എന്ന് വെച്ചാൽ സംഭവതി എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ന ഭവതി, അനുമിതി സംഭവിക്കുന്നില്ല. ധർമ്മിയുടെ അസ്തിത്വത്തിൽ അനുമിതി സംഭവിക്കുന്നില്ല എന്നർത്ഥം. വാഗപി വാക്കം എന്ന് പറഞ്ഞാൽ പൂർവത്തിനോട് ചേർക്കണം. ധർമ്മി അസ്ഥി ഇതി വാഗപി ന ഭവതി. ധർമ്മി അസ്ഥി എന്ന വിഷയത്തിൽ, ധർമ്മി ഉണ്ട് എന്ന കാര്യത്തിൽ വാഗപി വാക് പ്രമാണം ശബ്ദപ്രമാണവും ഇല്ല. മുമ്പ് അനുമതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമാന പ്രമാണം ഇല്ല എന്ന് പറഞ്ഞു. വാക് ശബ്ദം ശബ്ദപ്രമാണം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ശബ്ദബോധം ഇല്ല എന്നും കിട്ടും. പ്രമാണമില്ലെങ്കിൽ പ്രമേയില്ല, അങ്ങനെ പ്രമേയില്ല എന്നുകൊണ്ട് പ്രമാണമില്ല. അപ്പം ഇത് രണ്ടും മനസ്സിലാക്കും. അസ്മിൻ പ്രത്യക്ഷം അസന്നികൃഷ്ടത്വാത് അനുമാനവത് ന ഭവതി. ന ഭവതി എന്ന് പറയുന്നത് കഥം ഭവതിയുടെ അർത്ഥമാണ്. അസ്മിൻ ഈ ധർമ്മി എന്ന വിഷയത്തിൽ, ധർമ്മിയിൽ അസന്നികൃഷ്ടത്വാത് ഇന്ദ്രിയ സംബന്ധം എന്ന ഒരവസ്ഥ ഭാവം ഇല്ലാത്തതുകൊണ്ട് പ്രത്യക്ഷവും അനുമാനവത് അനുമതിയെ പോലെ തന്നെ ന ഭവതി സംഭവിക്കുന്നില്ല. ധർമ്മീയമായി ഇന്ദ്രിയ സംബന്ധമില്ലാത്തതുകൊണ്ട് പ്രത്യക്ഷ പ്രമേയം അനുമിതി പ്രമേയെ പോലെ സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് പ്രത്യക്ഷ പ്രമ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ പ്രമാണമില്ല, അതുകൊണ്ട് പ്രത്യക്ഷ പ്രമ സംഭവിക്കുന്നില്ല. അനുമാന പ്രമാണം സംഭവിക്കാത്തതുപോലെ എന്ന് പറയുമ്പം അനുമാന പ്രമാണം ഇല്ലാത്തതുകൊണ്ട് അനുമിതി പ്രമ ഇല്ല. അപ്പൊ ഇവിടെ രണ്ട് പ്രമേയും രണ്ട് പ്രമാണങ്ങളെയും നിഷേധിച്ചു. പ്രത്യക്ഷ പ്രമേയം പ്രത്യക്ഷ പ്രമാണത്തെയും അനുമിതി പ്രമേയം അനുമിതി പ്രമാണത്തെയും നിഷേധിച്ചു. കൂടാതെ മൂന്നാമത്തെ വാക്ക് ശബ്ദപ്രമാണത്തെയും ശബ്ദപ്രമേയം നിഷേധിച്ചു. അങ്ങനെ മൂന്ന് പ്രമാണം മൂന്ന് പ്രമാ എന്ന് പറയുമ്പോൾ ആറ് നിഷേധം വരണം. അത് പ്രമാണത്തെ നിഷേധിച്ചാൽ പ്രമേയില്ലെന്ന് മനസ്സിലാവും, പ്രമേയം നിഷേധിച്ചാൽ പ്രമാണമില്ലെന്ന് മനസ്സിലാവും. അപ്പോൾ പ്രമാണങ്ങളെയും പ്രമേയെയും നിഷേധിച്ചിരിക്കുകയാണ്. അതാണ് ഈ ഒരു ആദ്യത്തെ പദ്ധതി വന്നിരിക്കുന്നത്. ഇപ്പോൾ ധർമ്മി ഇല്ല എന്ന് പറയുമ്പോൾ സാധാരണ ഭാഷ പറഞ്ഞ ഒരു വസ്തു ഇല്ല എന്നാണ്. ഒരു വസ്തു നിലനിൽക്കുന്നില്ല പരമാർത്ഥത്തിൽ എന്നാണ് എൻ്റെ അർത്ഥം. ഇത് അദ്വൈത സിദ്ധാന്തമാണ്. പരമാർത്ഥത്തിൽ നമ്മളീ കാണുന്ന ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല, ധരമുതലായവ ഒന്നുമില്ല. അപ്പോൾ ഈ ഇതൊന്നുമില്ല എന്നുള്ളതിന് അദ്വൈതികളും പല പല യുക്തികൾ ഉപയോഗിച്ചാണ് ഇത് പറയുന്നത്. പണ്ടത്തെ ശൈലി അനുസരിച്ച് യുക്തി എന്ന് വെച്ചാൽ താർക്കിക യുക്തികൾ ഉപയോഗിച്ചാൽ പറയും ഇതൊന്നും പരമാർത്ഥത്തിലില്ല, അനുഭവത്തിലുണ്ടെങ്കിലും എന്നുകൂടെ മനസ്സിലാക്കിക്കോളും. ഇപ്പൊ താർക്കിക യുക്തി വെച്ച് നിഷേധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരു വസ്തു ഉണ്ട് എന്ന് സമർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? പ്രമാണം. ഒരു വസ്തു യഥാർത്ഥത്തിലുണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കണമെങ്കിൽ പഴയ രീതി അനുസരിച്ച് പ്രമാണം വേണം. വസ്തു എന്ന് മുമ്പ് ഇരിക്കുന്നതുകൊണ്ടെന്ന് ഞാൻ പറയുന്നത് അവിടെ പ്രമാണം ഉള്ളതുകൊണ്ടാണ്. എന്താ പ്രമാണം? പ്രത്യക്ഷം, ഞാൻ കാണുന്നു. അത് ഞാൻ കാണുന്നത് കൊണ്ടാണ്. അപ്പൊ പ്രത്യക്ഷ പ്രമാണം കൊണ്ട് അറിയും. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങളും ഞാൻ അനുമാനിക്കുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് റോഡിൽ കൂടി കാറ് പോകുന്നു, അല്ലെങ്കിൽ ബസ് പോകുന്നു, ഓട്ടോറിക്ഷ പോകുന്നു എന്നൊക്കെ അറിയും. എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കുമ്പോൾ ഓണടി കേൾക്കുന്നു. അനുമാനത്തിലൂടെ അറിയാം. പിന്നെ ഞാൻ അറിയുന്നത് എങ്ങനെയാണ്? ശബ്ദപ്രമാണത്തിലൂടെ. ശബ്ദപ്രമാണത്തിലൂടെ എങ്ങനെ അറിയും? ഇവരി വന്നിട്ടില്ലാത്ത ഒരാളോട് ഞാൻ പറയണം, ഇതിനു മുമ്പിലൊരു തുരങ്കം ഉണ്ടെന്നത് എൻ്റെ ശബ്ദപ്രമാണത്തിലൂടെ അയാൾ അറിയുന്നു. എന്താണ്? ശിവഗിരിയിൽ ഒരു തുരങ്കമുണ്ട്. ഇപ്പൊ സാർ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മൂന്ന് പ്രമാണങ്ങൾ: പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. ഈ പ്രമാണങ്ങളിലൂടെയാണ് സാധാരണ വസ്തുക്കളുണ്ട് യഥാർത്ഥത്തിലുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളുണ്ടെന്ന് അറിയുന്നതിന് അറിവ് പ്രമേയമായിരിക്കും, യഥാർത്ഥമായിരിക്കും. അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞാൽ ചിലപ്പോൾ ഭ്രാന്തി ആയിരിക്കും. ഇപ്പോൾ ഞാൻ പോയി പുറത്തു പോയി വെറുതെ വിടായി പറയുന്നു, ശിവരിയിൽ 10 ആനയുണ്ട് എന്ന് പറഞ്ഞു അത് അയാളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ അയാൾക്ക് ശരിയായ ബോധമുണ്ടാവും. പ്രമാണം കൊണ്ടാണ് നമ്മളൊരു വസ്തു ഉണ്ടെന്ന് അറിയുന്നത്, യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് അറിയുന്നത്. അതുപോലെ അവിടെ പ്രമാ എന്ന് വെച്ചാൽ യഥാർത്ഥ അനുഭവം, അതിലൂടെ വേണം അറിയാം, ഭ്രാന്തിയിലൂടെയല്ല. ഒരു നിയമമാണ് പ്രമാണത്തിൽ നിന്നും പ്രമേയുണ്ടാവും. നിയമതത്വസംഗ്രഹം പഠിച്ചവർക്ക് എളുപ്പം മനസ്സിലാവും. ഇപ്പോൾ ഒരു വസ്തു സിദ്ധിക്കുക എന്ന് പറയുന്നത് പ്രമാണത്തിലൂടെ സിദ്ധിക്കും. പഴയ രീതി അനുസരിച്ച് പറയുകയാണ് ഈ പറയുന്ന ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ. ബാക്കിയെല്ലാം അപ്രധാനമാണ്: പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. ഇത് മൂന്നാണ് പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ. ഇവിടെ ദർശനമാനി വരുമ്പം ഒരു ഉപമാനത്തെ കൂടെ എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഈ മൂന്നെണ്ണത്തിനാ പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്നാണ് പ്രധാനം, വേണമെങ്കിൽ അതിനെ എടുക്കാം. അപ്പോ രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നു: ഒന്ന്, ഒരു വസ്തു ഉണ്ടെന്ന് സിദ്ധിക്കണമെങ്കിൽ, എന്ന് വെച്ചാൽ വസ്തു യഥാർത്ഥത്തിലുണ്ടെന്ന് നമ്മൾക്ക് അറിയണമെങ്കിൽ അതിന് നമുക്ക് പ്രമാണങ്ങളെ ആശ്രയിക്കേണ്ടി വരും. പ്രത്യക്ഷ, അനുമാനം, ശബ്ദം എന്ന് പറയുന്ന പ്രമാണങ്ങളെ അന്വേഷിക്കും. പ്രമാണം അന്വേഷിക്കുന്നതിന്, പ്രമാണത്തെ ആശ്രയിക്കുന്നതിന് അതിന് പ്രമേയം ഉണ്ടാവണം. പ്രമേയിലൂടെ സിദ്ധിക്കും. പഴയകാലത്ത് പറഞ്ഞ ലക്ഷണ പ്രമാണാഭ്യം ഫസ്റ്റ്. ഇപ്പൊ പഴയകാലത്ത് ഞാനിപ്പോ പറയണ് എന്റെ മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പറയണമെങ്കിൽ പഴയ രീതി അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്താണ് അതിനെന്താ പ്രമാണം? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണതാ അപ്രത്യക്ഷ പ്രമാണം. നിങ്ങളോടൊന്ന് നോക്കാം, നോക്കുമ്പോൾ ഇവിടെ പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് പറയും? ആ അത് ശരിയാണ്, അവിടെ പ്രത്യക്ഷ പ്രമാണമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കണ്ണ് തന്നെ നിങ്ങളുടെ പ്രത്യക്ഷ പ്രമാണം, നിങ്ങൾക്ക് അവിടെ പുറമേയും ഉണ്ട്. പക്ഷേ ഇവിടെ പുസ്തകമില്ല, ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണെങ്കിലോ? അവിടെ പ്രമാണവും ഇല്ല, പ്രമേയമില്ല നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ നോക്കി കണ്ടില്ല, അപ്പോൾ പുസ്തകത്തിന് പ്രമാണമില്ല. പുസ്തകത്തെ സംബന്ധിച്ച് പ്രമേയമില്ലെങ്കിൽ പിന്നെ പുസ്തകമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഒരു പുസ്തകം കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? നിങ്ങളുടെ പ്രമാണത്തെ സംബന്ധിച്ച്, നിങ്ങളുടെ പ്രമേയം സംബന്ധിച്ച് പുസ്തകം എന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല. അപ്പോൾ പ്രമാണത്തിൽ നിന്ന് പ്രമേയം ഉണ്ടായി, ആ പ്രമേയയിലൂടെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ആ വസ്തുവില്ല. ഇതാണ് പഴയ രീതി. അപ്പോൾ അവർ ഇന്നതിനൊക്കെയാണ് പ്രമാണം എന്ന് പറയും. അതനുസരിച്ചാണ് ഒരു വസ്തു ഉണ്ടോ ഇല്ലേന്ന് തീരുമാനിക്കുന്നു. ഉണ്ടോ ഇല്ലേന്ന് തീരുമാനിക്കുകയല്ല, എങ്ങനെ തീരുമാനിക്കണം? അത് യഥാർത്ഥത്വമായിട്ടുണ്ടോ ഇല്ലേന്ന് തീരുമാനിക്കുന്നു. ഉണ്ടെന്ന് നമുക്ക് ഭ്രാന്തി ഉണ്ടാകാം. ഇത് വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അദ്വൈതമൊക്കെ പറയും, പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും പലർക്കും ഇതൊന്നും അറിയത്തില്ല, വലിയ ആശയക്കുഴപ്പമുണ്ടാകും. ഇപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, പ്രത്യക്ഷത്തിൻ്റെ ഇതുപോലെ അനുമാനത്തിനും ശബ്ദത്തിനൊക്കെ മനസ്സിലാക്കും. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പ്രപഞ്ചം ഉണ്ടോ? അപ്പോൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ യഥാർത്ഥത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എനിക്ക് പ്രമ വേണം, അതിൻ്റെ പിന്നിൽ എന്ത് വേണം? പ്രമാണവും വേണം. എന്നുവെച്ചാൽ എൻ്റെ പ്രമാണത്തിലൂടെ എന്താണ് ഒരു പ്രമേയുണ്ടായി, ആ പ്രമേയിൽ അറിയണം. പ്രമാണം എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ, യഥാർത്ഥമായ അറിവ്. എന്നാലേ പ്രപഞ്ചം ഉണ്ടെന്ന് പറയാം, യഥാർത്ഥത്തിലുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പം നമ്മുടെ അനുഭവത്തിലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അനുഭവത്തിലുള്ളത് യഥാർത്ഥമാണോന്നില്ല. വരുമരീചിക അനുഭവത്തിലുണ്ട്, ഈ അനുഭവത്തിലുണ്ടായിരിക്കുക, വാസ്തവത്തിൽ ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ പ്രമാണേന വസ്തുസിദ്ധി എന്ന് പറയുന്ന അതാണ്. എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ പ്രമാണത്തിലൂടെ നമ്മളതിനെ ഉറപ്പിക്കണം. അപ്പൊ ഇവിടെ ഗുരു മൂന്ന് പ്രമാണങ്ങളെടുത്തു, പ്രത്യക്ഷം, അനുമാനം, ശബ്ദം. ഈ മൂന്ന് പ്രമാണത്തിലൂടെയും ഒരു പറയുകയാണ്, എന്താണ്? ധരമുതലായവ ഒന്നുമില്ല. പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യണം. അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് അതിനെന്ത് സമാനം പറയുന്നു? ഇത്രയും കേട്ടിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല. യഥാർത്ഥമായിട്ടില്ല, യഥാർത്ഥമായിട്ടില്ലെന്നാ പറയുന്നു. നിങ്ങൾക്ക് അനുഭവമില്ലെന്നല്ല പറയുന്നു, രണ്ട് രണ്ട് കാര്യമാണ്. അപ്പോൾ അനുഭവമുണ്ട്, യഥാർത്ഥമായിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വിശദീകരിക്കേണ്ടി വരും അല്ലേ? ഞാൻ നിങ്ങളോട് പറയാം, ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഉണ്ട്, യഥാർത്ഥത്തിൽ ഇല്ലാന്ന് പറഞ്ഞാൽ അതെന്ത് ഏർപ്പാടാണെന്ന് നിങ്ങൾ ചോദിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അനുഭവത്തിലുണ്ട്, യഥാർത്ഥത്തിൽ ഇല്ല. അപ്പൊ അനുഭവം നമ്മൾ സാറിന് എന്താ പറയുന്നത്? ഞാൻ അനുഭവിച്ചതാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മളവിടെ പറയുന്നത്? അത് യഥാർത്ഥമാണെന്നാണോ സാധാരണഗതി നമ്മൾ പറയും? ഞാൻ അനുഭവിച്ചാണ്, നിങ്ങൾക്കതൊക്കെ പറയാം. ഞാൻ അനുഭവിച്ചാണ്, എൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ എന്താ പറയാൻ ശ്രമിക്കുന്നത്? അത് സത്യമാണ്, കാരണം എൻ്റെ അനുഭവമാണെന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾ അനുഭവിക്കുന്നത് ശരിയല്ല പ്രപഞ്ചം, പക്ഷേ ഇത് യഥാർത്ഥം അല്ല. അനുഭവത്തെ പിടിച്ച് ആണയിട്ട ഇത് സത്യമാകത്തില്ല. പിന്നെ അനുഭവത്തെ പരിശോധിക്കുന്നു, നിങ്ങൾ പ്രമാണത്തിലൂടെ അറിയുന്നു എന്ന് പറയുന്നില്ല, അവിടെ നിങ്ങളുടെ അനുഭവത്തെ പരിശോധിക്കുന്നു. അനുഭവത്തെ പരിശോധിക്കുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലും യഥാർത്ഥമായ അനുഭവം ഇല്ല. പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥമായ അനുഭവം ഇല്ല, അതുകൊണ്ടാണ് പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിലുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇല്ല എന്ന് നമ്മൾ സമർത്ഥിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പേരാണ്, എന്താണ് അതിന് കൊടുക്കുന്ന പേര്? മിഥ്യ. മനസ്സിലായോ? നമ്മുടെ അനുഭവത്തിലുണ്ട് യഥാർത്ഥത്തിലില്ല എന്ന് നമ്മൾ സമർത്ഥിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ള പ്രപഞ്ചത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് മിഥ്യ. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ മിഥ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ഇത് മിഥ്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയറ് നിറഞ്ഞോ എന്ന് ചോദിച്ചാൽ മിഥ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വയറിനെ നിഷേധിച്ചില്ല, നിങ്ങളുടെ നിറയുന്ന വയറിനെ നിഷേധിച്ചില്ല, നിങ്ങളുടെ ഭക്ഷണത്തെ നിഷേധിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അത് നിങ്ങളുടെ അനുഭവമാണ്. അനുഭവത്തെ നിഷേധിക്കുന്നില്ല, അത് മനസ്സിലാക്കണം. എൻ്റെ വയറെന്ന് പറയുന്നത് എന്താണോ, എൻ്റെ അനുഭവമാണ്. എൻ്റെ ഭക്ഷണം എൻ്റെ അനുഭവമാണ്, അതിനൊന്നും നിഷേധിക്കുന്നില്ല. പിന്നെ നിഷേധിക്കുന്ന എന്താണോ, ഇത് പരമാർത്ഥമല്ലെന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ട് പരമാർത്ഥമല്ല? ഇതിനെക്കുറിച്ചുള്ള പ്രമസാധ്യമല്ല. എന്തുകൊണ്ട് പ്രമസാധ്യമല്ല? പ്രമാണത്തിലൂടെ ഇത് സിദ്ധിക്കുന്നില്ല, ഇതിന് പ്രമാണമില്ല. ഇത് ഓരോന്നും കൃത്യമായി കറക്റ്റായി മനസ്സിലാക്കിയാലേ അദ്വൈതത്തിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കും. അപ്പൊ ഇന്ന് ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുക്കുക, ആ വസ്തുവിന് കൊടുക്കുന്ന പേരാണ് ധർമ്മി. ഇത്രയൊക്കെ വിശദീകരിച്ചിട്ട് ആൾക്കാർ വീണ്ടും വീണ്ടും സംശയം ചോദിക്കും, ഇതെങ്ങനെ ശരിയാവും? ഇത് ശരിയാണെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം, എന്നാലേ ശരിയാവും. സംശയം ചോദിക്കുന്നത് ആൾക്കാരുടെ കുറ്റമല്ല, അവർക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നു. ബോധ്യപ്പെടാനെന്ന് പറഞ്ഞാൽ ഞാൻ 100 തവണ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? അത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കണം. എനിക്ക് ബോധ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, എന്നാലേ ബോധ്യപ്പെടുത്തുള്ളൂ. ഇത് ചിന്തയിലൂടെ ബോധ്യപ്പെടുത്തുന്നതും ചിന്തയിലൂടെ ബോധ്യപ്പെടുന്നതുമായ ഒരു സംഗതിയാണത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിന്തിക്കേണ്ട, ഇതങ്ങോട്ട് കളയുക. അവിടെ പിന്നെ വേറെ വഴിയൊന്നുമില്ല. ഇത് താർക്കിക ചിന്തയാണ് ഇവിടെ പറയുന്നത്. ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ രസകരമായി തോന്നും. എനിക്ക് രസകരമായി തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും വീണ്ടും പറയുന്നത്. ആൾക്കാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ട് മടുപ്പില്ലാതെ പറയുന്നത് എന്തുകൊണ്ടാണോ? അത് മനസ്സിലാകുമ്പോൾ ഒരു രസമാണ്. അത് ഈ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഈ മുയലിനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ വരച്ച് വരച്ച് വരച്ച് പുറത്തു കൊണ്ട് കളയത്തില്ല, എന്താണോ ബാലമംഗളത്തിൽ. അതുപോലെ ഒരു പരിപാടിയായി വഴി കണ്ടുപിടിക്കുക. പണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞ് ആദ്യം എടുത്ത് എനിക്ക് തന്നെ വരയ്ക്കണം, വരച്ച് പുറത്ത് ചാടി വേറെ ആരെങ്കിലും എടുത്ത് വരയ്ക്കുന്ന മുമ്പേ. ഭയങ്കര എന്തോ ഒരു വലിയ കഴിവായിട്ടാണ് നമ്മളന്ന് വിചാരിച്ചത്, പുറത്ത് ചാടിക്കും. അതുപോലെയാണ് ഒരു പസിൽ സോൾവ് ചെയ്യുക, ഒരു കുരു കഴിക്കുക. അത് നമുക്ക് മനസ്സിലായ രസമാണ്, എന്നുവെച്ചാൽ ചിന്താപരമായ ഒരു രസം, അത്രയേ ഉള്ളൂ. പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ പഴയതുപോലെയൊക്കെ തന്നെ, അതിന് മാറ്റമൊന്നും ഇല്ല. അതിനെന്തെങ്കിലും മാറ്റം വരുന്നൊന്നും പ്രതീക്ഷിക്കില്ല. ഇത് കഴിയുമ്പം വീണ്ടും വിശക്കും, അത് മാറ്റാ ഇതുകൊണ്ടൊന്നും പറ്റത്തില്ല. ഇത് ഇത്രയും ധർമ്മിയില്ല, ധർമ്മുതലായ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടും ഗുരു എന്താ ചെയ്തത്? എന്താ ചെയ്തത്? പിള്ളേർക്ക് പഠിക്കാൻ സ്കൂളുണ്ടായി അല്ലേ, ജനങ്ങളെ കുളിപ്പിക്കാൻ സഭയുണ്ടാക്കി, ഇതൊക്കെ തന്നെ ചെയ്തത്. എന്ന് വെച്ചാൽ ഭൗതികമായ പ്രപഞ്ചത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും മാറാൻ വേണ്ടിയിട്ടല്ല ഇത് പറയും. ഇതൊക്കെ അങ്ങനെ തന്നെ നിൽക്കും, അത് വെച്ചും കൊണ്ട് നോക്കരുത്. ഇത് കേവലം ചിന്താപരമായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം, ചിന്താപരമായ നിരീക്ഷണം. അതെയോ? അതിപ്പോ ചോദിക്കും അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കും. നിങ്ങൾ കൊണ്ട് ഈ മുയലിനെ പുറത്ത് ചാടിച്ചപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് പ്രയോജനം? എന്തായിരുന്നു? ഒരു സന്തോഷം. ഇതിനും അത് തന്നെ മനസ്സിലായ സന്തോഷം. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് തലയുറിഞ്ഞിട്ട് ആ പോട്ടെ മാച്ച് കളയാന്ന് വിചാരിക്കും. ആദ്യത്തെ ആ അത് തന്നെ, അതൊക്കെ തന്നെയാണ് സമാധാനം. അദ്വൈതികൾ പറയുന്ന സമാധാനം അത് തന്നെയാണ്. അത് കേട്ട് കഴിഞ്ഞ് അയാൾക്ക് സന്തോഷം വന്നെങ്കിൽ, അയാൾക്ക് അത് മനസ്സിലായെങ്കിൽ ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ അത് പിന്നെ വേറെ അടുത്ത് പോകും ചോദിക്കുകയും. പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പറഞ്ഞത് തന്നെയാണ്, പക്ഷെ കേൾക്കുന്നവനത് പിടികിട്ടിയല്ല എന്നുള്ളതല്ലേ. നിങ്ങൾ മുയലിനെ എടുത്ത് വറുത്തുകൊണ്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് സന്തോഷം വരും, ഇല്ലെങ്കിൽ നമ്മൾ നീ പല്ലും കടിച്ച് അവിടെ ഇരിക്കും, ഇത് പുറത്ത് പോകുന്നില്ലല്ലോ. പുറത്താക്കിയ ഒരു സന്തോഷം, ജയിച്ച മട്ടാണ് പിന്നെ. അതുപോലെയുള്ള ഒരു കാര്യമാണ് ഇതെന്നാ ഞാൻ പറയുന്നത്. ഗുരു അങ്ങനെ ഒരാള് ചോദിച്ചു പറഞ്ഞു, അയാൾക്ക് ശരി, മായ എന്താണെന്ന് മനസ്സിലായി, അയാളുടെ സംശയങ്ങളെല്ലാം തീർന്നു, ചോദ്യങ്ങളെല്ലാം അവസാനിച്ചെങ്കിൽ ഓക്കെ, അത് മതി. അല്ലേ, നിങ്ങളിപ്പോ ഈ മുയലിനെ പുറത്താക്കി കഴിഞ്ഞാലേ നിങ്ങൾ പിന്നെ തിരിച്ചതിനകത്ത് കയറ്റുമോ? അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? അത് കളഞ്ഞിട്ട് പോവും. പിന്നെ തിരിച്ചു കയറ്റുക എന്ന് പറയുന്ന നടക്കുന്ന കാര്യമുണ്ട്. അതുപോലെ മായയാണ് ചോദ്യം എന്ന് പറയുമ്പോൾ അയാളെ മായ പോയെങ്കിൽ ശരി, പിന്നെ അയാൾക്ക് ചോദ്യമുണ്ടല്ലോ, അത് ആ വ്യക്തിയിലിരിക്കുന്നു. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് സമാനം പറയുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെയും അത് തന്നെയാണ്. വ്യക്തിയിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് കേൾക്കുമ്പോൾ. ഗുരുവിൻ്റെ പ്രശ്നമല്ല, വ്യക്തിയുടെ പ്രശ്നമാണ്. അയാൾക്ക് മനസ്സിലാക്കി പിന്നെ പിന്നെ അയാളിൽ നിന്ന് ചോദ്യമൊന്നുമില്ല ആ വിഷയത്തിൽ, മനസ്സിലായി കഴിഞ്ഞു. അത് മനസ്സിലായില്ലേ എന്ന് ആർക്കറിയാം? പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. അപ്പോ ഇങ്ങനെ ഇതിനെ എന്താണ് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം, ഈ പ്രപഞ്ചം മിഥ്യെന്ന് പറയുന്നതിനും ഒരു സ്റ്റെപ്പ് കൂടെ അങ്ങോട്ട് കടന്നിട്ടാണ് പറയുന്നത് ഇല്ല എന്ന് പറയുന്നത്. മിഥ്യെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാവും, ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടി പ്രയാസമാണ്. എന്തുകൊണ്ട്? ധരം മുതലായവ ഒന്നും ഇല്ലെന്നാ പറയുന്നത്. ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോ എന്താണ് കേൾക്കുന്നതാണ് ചോദിക്കാം, ഗുരു ഇല്ലേ, ഞാനില്ലേ, പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ, പിന്നെ എങ്ങനെ പറയുന്നു നാക്കില്ലേ പറയാൻ? എന്തെല്ലാം ചോദ്യങ്ങൾ വരും. അത് മിഥ്യ എന്ന് പറയുന്നതിൻ്റെയും ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മിഥ്യ പോലെ അത്ര എളുപ്പമുള്ള കാര്യം, പക്ഷെ ഗുരു അത് പറഞ്ഞു. എന്താണോ ധർമ്മതലായവ ഒന്നുമില്ല, അപ്പൊ അതിനൊരർത്ഥമുണ്ട്. ആ അത് മനസ്സിലാക്കിയാ പറഞ്ഞത്, അദ്വൈതികളും പൊതുവെ പറഞ്ഞു വരുന്ന ഒന്നാണ്. ഒരു മാത്രമല്ല അത് പറയുന്നു. പണ്ട് ശങ്കരാചാര്യം ഒക്കെ ഇത് പറയും, ഇത് തന്നെ പറയുന്നത്, സ്നേഹ നാനാസ്തി കിഞ്ചന, ഒന്നുമില്ല എന്ന് പറയും. ജ്വരം മുതലായ ഒന്നുമില്ല. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ, ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ സത്യമായി അതിനെ മനസ്സിലാക്കണമെങ്കിൽ അതിന് പ്രമാണം വേണം, പ്രമേയം ഉണ്ടാവണം അതിനെ സംബന്ധിച്ച്. ഇനി ഒരു വസ്തുവിനെ സംബന്ധിച്ച് അത് സത്യമായി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് പ്രമാണമില്ലെങ്കിൽ പ്രമേയം ഉണ്ടാകത്തില്ല. അപ്പൊ ഈ ആദ്യത്തെ പദ്യത്തിൽ പ്രമാണത്തെയും പ്രമേയം നിഷേധിക്കുകയാണ്. അതുകൊണ്ടെന്താണ്, അതുകൊണ്ട് നമ്മൾ നിൽക്കേണ്ടത്, ഇവിടെ ഒരു വസ്തുവും ഇല്ല. ധർമ്മി എന്ന് പറയുന്ന വസ്തുക്കളാണ്, ഒന്നും തന്നെ ഇല്ല. ഇതാണ് പറയുന്നത്, പ്രപഞ്ചമേ ഇല്ല. അപ്പൊ അത് യുക്തി കൊണ്ട് ബോധിക്കുന്നതാണ്. പ്രമാണങ്ങളിലൂടെ ബോധിക്കുന്ന ഒന്നിനെ സംബന്ധിച്ചുള്ള യുക്തിപരമായ വിശകലനം എന്ന് പറയും. പ്രമാണങ്ങളിലൂടെ ബോധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള യുക്തി വിചാരം, അതാണ് ഇവിടെ നടത്തുന്നത്. അത് അദ്വൈതത്തിൻ്റെ അങ്ങ് എന്താണോ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരു വിചാരമാണ്. സാധാരണക്കാർക്കത് മനസ്സിലാകത്തില്ല, കുറച്ച് പ്രയാസമാണ്. ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരാം, അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുറേ ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിരിക്കാം. പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്, പഠിക്കുന്നതല്ല, ഇതിനെ ഗ്രഹിക്കേണ്ടതാണ്. നമുക്കത് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാവണം അല്ലേ. പഠിക്കുന്നതും ബോധ്യപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണോ, നിങ്ങളൊരു പല്ലുവേദനയായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നു, മനസ്സിലായോ? ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ആദ്യം എല്ലാ സാധനങ്ങളും വെച്ച് നിങ്ങളെ പരിശോധിക്കുന്നു. പല്ലുവേദനയ്ക്കുള്ള കാരണം എന്താണ്, സ്കാൻ ചെയ്യുന്നു, ബ്ലഡ് പരിശോധിക്കുന്നു, പലതും ചെയ്യുന്നു. പല്ലുവേദനയും നെഞ്ചുവേദന സിറ്റി സ്കാൻ ചെയ്യുന്നു, മറ്റേ സ്കാൻ ചെയ്യുന്നു, ബ്ലഡ് പരിശോധിക്കുന്നു, പലതും ചെയ്യുന്നു. അയാൾ പഠിക്കുകയാണ് നിങ്ങളെ, അതാണ് പഠിക്കുക എന്ന് പറയും. അപ്പൊ നിങ്ങളെ കുറിച്ച് ശരിയായുള്ള ഒരു പഠനമാണ് ഡോക്ടർ നടത്തി, അതാണ് പഠിക്കുക എന്ന് പറയും. അപ്പോ അത് ഡോക്ടർക്ക് ബോധ്യപ്പെടുന്ന എപ്പോഴായിരിക്കും? സ്വന്തമായിട്ടെന്തെങ്കിലും നെഞ്ചുവേദന വരുമ്പോഴാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഒരു പഠനവും വേണ്ട, മനസ്സിലായോ? അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാകുന്നു, നെഞ്ചുവേദന എന്ന് കേട്ടോ അവിടെ, ഓ മനസ്സിലായോ? അത് ഡോക്ടറിന് എത്രയൊക്കെ പഠിച്ചാലും ശരി, എത്രയൊക്കെ എക്സ്റേ എടുത്താലും സ്കാൻ ചെയ്താലും അത് ബോധ്യപ്പെടും, നിങ്ങളുടെ നെഞ്ചുവേദന. ഡോക്ടർക്ക് വേദനയൊന്നും കറക്റ്റായി മെഷർ ചെയ്യാൻ ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായി മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ പിന്നെ അത് വെച്ച് ഇങ്ങനെ ഊഹിക്കാം. അടുത്ത കാലത്തൊക്കെ ചില പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, കുറേയൊക്കെ കറക്റ്റായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നത്, അവരതിന് ഡിഗ്രി അളവ് വയ്ക്കും, വേദനയ്ക്ക് പോയിന്റ് വയ്ക്കും, 1, 2, 3, 4, 5, 6, 7, 8, 9. ആ പോയിന്റ് വെച്ചതിന് ശേഷം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും, ആ വേദന എങ്ങനെ എങ്ങനെ, എന്നിട്ട് ഡോക്ടർ അതിൽ മാർക്ക് ചെയ്യും, നിങ്ങളുടെ വേദന 5 പോയിന്റാണ്. അന്ന് അങ്ങനെ ആ ഒരു ടെക്നോളജിയാണ് ഇന്ന് ഡോക്ടർമാർ ചെയ്യുന്നു. ഈ അടുത്ത കാലത്തൊരു റിസർച്ച് കണ്ടുപിടിച്ചു, അത് ഒരു പരിധിവരെ മെഷർ ചെയ്യാം, അളക്കാം, ഒരു പരിധിവരെ. കൃത്യമായി സാധ്യമല്ല. അപ്പോൾ പഠിക്കുക എന്ന് പറയുന്ന ഇതാണ്, നിങ്ങളെക്കുറിച്ച് ഡോക്ടർ എല്ലാം പഠിക്കുന്നു. പക്ഷേ അത് ഡോക്ടർ ഇതൊക്കെ പഠിക്കുമ്പോഴും ഇത്രയും പഠിച്ചിട്ട് സാധിക്കാത്ത കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണോ നെഞ്ചുവേദന നിങ്ങൾക്ക് ബോധ്യമാണ്. ഡോക്ടർ എത്രയോ മണിക്കൂറുകൾ ചിലവാക്കി, എത്രയോ നിങ്ങളെ ഇന്ന് കാശും മുടക്കി, MRI സ്കാൻ ചെയ്തു, എത്ര പണം നിങ്ങളെ ഇന്ന് പോയി. അതൊക്കെ ചെയ്യുമ്പോൾ സംഗതി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബോധ്യപ്പെടൽ എന്ന് പറയുന്നത്, മറ്റു പഠനമാണ്. അപ്പോ ഈ പറയുന്ന പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്ന അതുപോലെ ബോധ്യപ്പെടണം. അതാണ് ബോധ്യപ്പെടുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നെഞ്ചു വേദന പോലെ ഉള്ളിലിരുന്ന് വേദനിക്കൊന്നുകൂടെ അല്ല, മനസ്സിലായോ? അപ്പൊ ബോധ്യപ്പെടുന്നതിന് വേദന വേണ്ട, സുഖം വേണ്ട, അതൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു കാര്യം ബോധ്യപ്പെടുന്നതിന് എൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോ വിശദീകരിക്കണം. ധർമ്മി എന്ന് പറഞ്ഞാൽ ധർമ്മമുള്ളത്, പുസ്തകം ഒരു ധർമ്മി ആണ്, നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ വേദനയോ ദുഃഖമോ എന്തെങ്കിലും വന്നോ, സന്തോഷം എന്തെങ്കിലും വന്നോ, അത്രയൊക്കെ പറഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടും. പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ ബോധ്യപ്പെടാത്ത ഭാഗങ്ങൾ കാണും. പറഞ്ഞിടത്തോളം മനസ്സിലായെന്ന് നമ്മൾക്ക് തോന്നുന്നതാണ്. അങ്ങനെ അങ്ങനെ ശരിക്കും ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അതിൻ്റെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരാതെ, അതാണ് ശരിക്കുള്ള ബോധ്യപ്പെടൽ എന്ന് പറയുന്നത്. തുടർന്ന് പിന്നെ ചോദ്യങ്ങൾ മനസ്സിൽ വന്നുകൊണ്ടേ, ഓ ഇതെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? അത് ബോധ്യപ്പെട്ടിട്ട് ചോദ്യം വരാതിരിക്കുന്നു. ബോധ്യപ്പെടാത്തവനും ഒരു ചോദ്യവും വരത്തില്ല. അങ്ങനെയുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ, സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ എന്താ പറഞ്ഞതോ, എന്തോ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, സംശയമൊന്നുമില്ല, എന്താ സംശയിക്കാനോ, ഒന്നും മനസ്സിലായില്ലല്ലോ. അവിടെയും ചോദ്യങ്ങളില്ല, അങ്ങനെ പാടില്ല. അറിഞ്ഞിട്ട് ചോദ്യങ്ങളില്ലാതിരിക്കും, അതാണ് ബോധ്യപ്പെടുക എന്ന് പറയും. അങ്ങനെ ഒരു ബോധ്യപ്പെടൽ ഉണ്ടാകാത്തിടത്തോളം കാലം പ്രയാസം. അങ്ങനെ ബോധ്യപ്പെടേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്ത്? ധനം മുതലായവ ഒന്നുമില്ല എന്ന് പറയുന്നു. അതിന് പറയുന്ന എന്താണ്? പ്രമാണമില്ല, പ്രമേയം ഇല്ല. അതുകൊണ്ട് ധനം മുതലായവ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും നമ്മുടെ ചോദ്യങ്ങളെല്ലാം വീണ്ടും എവിടെ നിന്നായിരിക്കും വരുന്നത്? നമ്മുടെ അനുഭവത്തിൽ നിന്ന്, പിന്നെ നമ്മുടെ യുക്തിയിൽ നിന്ന് ചോദ്യങ്ങൾ വീണ്ടും വരും. കാരണം നമ്മൾ ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കാണുന്ന എന്തോ, അല്ലേ? നമ്മുടെ അനുഭവത്തിൽ നിന്നല്ലേ ചോദിക്കുന്നു? അത് അനുഭവത്തിൽ നിന്ന് ചോദിക്കും. നമ്മുടെ യുക്തി എടുത്തു വരും എന്താണോ. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഈ കാണുന്ന നിറം എവിടെ ഇരിക്കുന്നു? അതാണ് യുക്തി. ഈ കാണുന്ന ആകൃതി എവിടെ ഇരിക്കുന്നു? അതിനിരിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അത് യുക്തി. നേരിട്ടുള്ള ചോദ്യമാണ് എന്താണോ, ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മഞ്ഞ നിറം, നാരങ്ങയുടെ മഞ്ഞ നിറം, ഇത് പിന്നെ എന്താ, ഇത് പിന്നെ എന്താണെന്ന് പറയേണ്ടി വരും. പിന്നെ അവിടെ നമ്മുടെ യുക്തി പ്രവർത്തിക്കുകയാണ്. ഈ പറഞ്ഞതിനെതിരായ യുക്തി എന്താണ്? എതിരായ യുക്തി, ഈ മഞ്ഞ നിറം എവിടെ ഇരിക്കുന്നു? അതിനിരിക്കാനൊരു സ്ഥലം വേണ്ടേ? അടുത്ത ചോദ്യം. അപ്പോ പിന്നെ അതിന് മറുപടി എന്താ പറയുന്നത്? ഈ നിറം എതിരോ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒന്ന് നിങ്ങളുടെ ഭ്രമമാണ്. എന്നുവെച്ചാൽ അങ്ങനെ ഒന്നില്ല. അപ്പൊ ഈ നിറമോ? അതുകൊണ്ട് അതുമില്ല, ഒരിടത്തും ഇരിക്കുന്നില്ല, നിരാധാരമാണ്, അതിനാധാരം ഇല്ല. അപ്പൊ അങ്ങനെ ആധാരമില്ലാതെ ഒന്നിരിക്കും എവിടെയെങ്കിലും, അടുത്ത ചോദ്യം വരും, ഇരിക്കും, എവിടെയിരിക്കും? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഒരു മരീചികയിൽ വെള്ളം കാണുന്നില്ലേ, വെള്ളത്തിൻ്റെ തിരയടി, തിരകൾ വെള്ളത്തിലേ കാണാറുള്ളൂ, അവിടെ വെള്ളമില്ലാതെ തിരയടി കാണുന്നില്ല. അങ്ങനെ അപ്പൊ അത് പിന്നെ ഇവിടെ കാണുന്നു, വീണ്ടും ചോദ്യം വരും. അപ്പോഴാണ് പറയുന്നത് എന്താണ്, താങ്ങുന്നൊരു പടിവാം അറിവ്. ഇതിനെല്ലാം കാണുന്നത് നമ്മുടെ അറിവിലാണ്, അറിവിലുള്ള ഒരു തോന്നലാണ്. തോന്നലെന്ന് പറയുന്നില്ലല്ലോ, സത്യമല്ലെന്നല്ലേ പറയുന്നുള്ളൂ. അതൊന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ബോധയേവ അവശിഷ്യത എന്ന് പറഞ്ഞു നിർത്തുന്ന അവിടെയാണ്. നമ്മുടെ ബോധത്തിന് ഇങ്ങനെ അനുഭവങ്ങളില്ലെന്നല്ല പറയും, അനുഭവം ഉണ്ടാകും, അനുഭവം ഉണ്ട്, അത് അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ ആകെ ഉള്ളത് എന്താണ്? ബോധം മാത്രം. അറിവാകുന്ന സമുദ്രത്തിലെ തിരകളാണ് ഇതെല്ലാം എന്നാണ് ആശാൻ വ്യാഖ്യാനിച്ചത്. അറിവിന് ഒരു സമുദ്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സമുദ്രത്തിൽ അടിക്കുന്ന തിരകളുണ്ടല്ലോ, ആ തിരകളാണ് നമ്മൾ ഈ കാണുന്ന ധർമ്മവും ധർമ്മീയല്ല. അത് അറിവിൽ നിന്ന് വേറെയല്ല, അത് അറിവ് തന്നെ എന്നാണ് പറയുന്നത്. അദ്വൈതത്തെ മനസ്സിലാക്കി തരാൻ, യുക്തിയിലൂടെ മനസ്സിലാക്കി തരാൻ ഏറ്റവും പറ്റിയ ദൃഷ്ടാന്തമാണ് സമുദ്രവും തരും. അപ്പോ നിങ്ങളുടെ അനുഭവത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ വയ്യ എന്നാ ഇതൊന്നും ഇല്ലെന്നും പറയുന്നു. അപ്പൊ അതിന് പിന്നെ ഒരു തരത്തിലേ പറയാൻ പറ്റൂ, അറിവാണ് സമുദ്രം. നിങ്ങളെ അനുഭവിക്കുന്ന മുഴുവൻ എന്താണ്? അതിലെ തരംഗങ്ങളാണ്. ആ തരംഗങ്ങളെല്ലാം എന്താണപ്പോ? അറിവ് തന്നെ, എല്ലാം അറിവാണ്. അപ്പൊ നിങ്ങൾ കാണുന്ന ധർമ്മവും ധർമ്മിയും എല്ലാം എന്താണ്? അറിവാണ്. അപ്പൊ ഇത്തരത്തില് പ്രപഞ്ചം ഇല്ല അല്ലെങ്കിൽ മിഥ്യയാണെന്നൊക്കെ പറയുന്നത് ഇതൊരു ഇതിനാണ് പറയുന്ന ഒരു പ്രക്രിയ, വിചാര രീതി. ഇതിൽ പോരായ്മ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ചിന്താ രീതിയിൽ അദ്വൈതത്തിലെ എല്ലാ പ്രക്രിയകളിലും ആ പോരായ്മ കാണും. നിങ്ങൾ ഇതിന് പോരായ്മ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അധ്യാരോപ അപവാദം അവസ്ഥാത്രയ വിശകലനം പഞ്ചകോശ വിവേകം ഇങ്ങനെയൊക്കെ പല പ്രക്രിയകൾ പറയും. അദ്വൈതം പല വിചാര രീതികൾ നേതി നേതി പലതും. ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പോരായ്മ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് അദ്വൈതത്തിലെ എല്ലാ പ്രക്രിയകളിലും ഈ പോരായ്മ അനുഭവപ്പെടും. അല്ല, ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ അദ്വൈതത്തിലെ എല്ലാ പ്രക്രിയകളും നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പൊ അതിന് നമുക്ക് സംശയം വന്നു കഴിഞ്ഞാൽ ചിന്തിച്ച് പരിഹരിക്കുക, അല്ലാതിന് വേറെ വഴിയൊന്നും. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇത് എന്താണ്, ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യങ്ങൾ എന്നാണ്. ഈ ചോദ്യങ്ങൾക്ക് വരുന്ന ചിന്താപരമായ ഒരു സമാധാനമാണ്. ഇതിനിപ്പോ ആധുനികമായ വീക്ഷണത്തിലൊക്കെ ഇതിനെ അംഗീകരിക്കണമെന്നൊന്നുമില്ല പലരും. ആധുനികമായ ചിന്തയിൽ ഇപ്പൊ എന്താണ്, ഞാൻ ആരാണോ, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അതിൽ നിന്ന് മനുഷ്യനെത്തിച്ചേരുന്ന ധർമ്മസങ്കടങ്ങൾ. പഴയകാലത്ത് പറയുന്ന ഇങ്ങനെ ചിന്തിച്ചിട്ട് അവൻ തലയ്ക്ക് തീ പിടിച്ചതുപോലെ ഓടുമെന്നാണ്. എവിടേക്ക് ഓടുന്നു? ഗുരുവിൻ്റെ അടുത്തേക്ക്. ഇന്നതിന് പറയുന്ന എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്നാണ്. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്നാ പറയും. അതിന് ഇന്നത്തെ ആൾക്കാർ പറയുന്ന വേറെ പരിഹാരങ്ങളൊക്കെയാണ്. അപ്പൊ അതൊരു ക്രൈസിസ് എന്നാണ്. ശരിയാണ്, പണ്ടും പറഞ്ഞ അത് തന്നെ. ഇത് ചിന്തിച്ചവൻ ഒരു ക്രൈസിസിലെത്തിച്ചേരുന്നു, ഒരു വിഷമ വൃത്തത്തിൽ, ഒരു സങ്കടത്തിലെത്തി എത്തിപ്പെടുന്നു. അതാണ് അവൻ ഓടിത്തലയിൽ തീ പിടിച്ചതുപോലെ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നു. അപ്പൊ ഇന്നും ആൾക്കാർ ഇതിനെക്കുറിച്ച് നീങ്ങും. പക്ഷെ അവർ കണ്ടെത്തുന്ന സമാധാനങ്ങൾ വേറെയാണ്. പ്രശ്നം പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴും ഉള്ളത് ഒരുപോലെ തന്നെ. പക്ഷെ രണ്ടുപേരുടെ സമീപനം രണ്ടു തരത്തിൽ തന്നെ ഉള്ളു. പണ്ടത്തെ സമീപനമല്ല ഇന്നത്തെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുമ്പോൾ. അതിൻ്റെ സംഗതി വേറെയാണ്. അവർ വേറെ പരിഹാരങ്ങളൊക്കെയാണ്. പക്ഷെ ചോദ്യങ്ങൾ രണ്ടിടത്ത് വന്നു തന്നെ. ഞാൻ ഇവിടെ നിന്ന് വന്നത് എന്താണ് പ്രശ്നം? ഓഹം കുതോ ജഗതിതം സ്വാമിൻ വദത്വം പ്രഭോ എന്ന ആ ചോദ്യം. അതിനാണ് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. ഇതൊക്കെ പണ്ട് ഇന്നുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ഭൗതികമായ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം, പണ്ട് പ്രപഞ്ചത്തിൻ്റെ കുറിച്ച് കൂടുതലും ചിന്തിക്കുന്നത് ഈ പ്രപഞ്ചം ഇതിൻ്റെ ഘടന എങ്ങനെയാണെന്നല്ല ചിന്തിക്കും. ഒരു വസ്തുവിനെ കുറിച്ച് കൈകെട്ടിക്കഴിഞ്ഞാൽ, പണ്ട് ഈ അദ്വൈതികളുടെ കാല ചിന്തകന്മാരുടെ നിലയിൽ നിന്ന് ചിന്തിക്കുന്നത് ഇതിൻ്റെ ഘടന എന്താണ്. ഇപ്പം എന്തെങ്കിലും മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നുള്ളവർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ നോക്കുന്ന എന്താണ്? ഇത് ഏത് കമ്പനിയാണ്, ഇതിൻ്റെ പ്രോസസ്സർ ഏതാണ്, ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്താണ്, ആൻഡ്രോയിഡാണോ മറ്റെന്തെങ്കിലുമാണോ, ഇതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഒരാൾ ചിന്തിക്കുന്നത്. കാരണം ഇന്ന് ചിന്തിക്കുന്നതിൻ്റെ ഉപയോഗദൃഷ്ടിയിലാണ്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ അനുകൂലമായിരിക്കും, എന്തൊക്കെ പ്രതികൂലമായിരിക്കും, ഈ വിലയ്ക്കത് മുതലാകുമോ, അങ്ങനെ ഉള്ള ഉപയോഗദൃഷ്ടിയിലാണ് മനസ്സിലാക്കുന്നത്. പണ്ട് ചിന്തിച്ചിരുന്നത് അങ്ങനെയല്ല. മൊബൈൽ കൈ കിട്ടിയാൽ അവരെന്താ ചിന്തിക്കുന്നത്? ഇത് സത്താണോ, പാരമാർത്ഥികമായ സത്താണോ, വ്യാവഹാരികമായ സത്താണോ, ഇത് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമാണോ അഭിന്നമാണോ, ഏകമാണോ അനേകമാണോ, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് പണ്ട്. ആ ചോദ്യങ്ങളും അതിൻ്റെ മറുപടിയാണ് പഴയ ചിന്ത. ഇതാണ് ഇന്ന് നമുക്കിത് കേൾക്കുമ്പോൾ അങ്ങോട്ട് പ്രയാസം വരുന്നു യോജിക്കാൻ. ഇന്ന് മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ചിന്ത മാറിപ്പോയി. നിങ്ങൾ കുറച്ച് പേര് പഴയ ബുദ്ധിയായിട്ട് മാറാതെ ഇരിക്കുന്നു എന്നേയുള്ളൂ. മൊത്തത്തിലുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? മാറിപ്പോയി. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാനും മാറിയിട്ടില്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.